മന്യകർമ്മണ്യനാദരേ വിഭാഷ അപ്രാണിഷ മന്യകർമ്മണി അനാദരേ വിഭാഷ അപ്രാണിഷ പ്രാണിവർജ്യേ മന്യദേഹേ കർമ്മണി ചതുർത്ഥി വാസ്യാ തിരസ്കാരേ ന ത്വാം തൃണം മന്യേ തൃണായവ ശനാനിർദ്ദേശാ തനാദികയോഗേ ന ത്വാം തൃണം മന്വയേ അപ്രാണിഷു ഇതി അപനീയ ൃഗാലവർജേഷു ഇതി വാച്യം നൌ കാക അന്നശുക സൃഗാലവർജേഷു ഇതി വാച്യം തേന നത്വാം നാവം മന്യേ തേത്ര അപ്രാണിത്വേവി ചതുർത്ഥീന നത്വാം ശുനേ മന്യേ ഇത്യത്ര പ്രാണിത്വേപി ഭവത്യേവ പ്രാണിവർജ്യേ മന്യദേഹേ കർമ്മണി ചതുർത്ഥി വാസ്യാ തിരസ്കാരേ. ഇത് വികല്പമായിട്ട് ചതുർത്ഥി വിധിക്കുകയാണ്. ചതുർത്ഥി വിധിക്കുന്ന ഇവിടെ കർമ്മത്തിൽ ചതുർത്ഥി വിധിക്കുന്നു. മന്യതേഹെ കർമ്മണി മനു ജ്ഞാനേ എന്ന് പറയുന്ന ധാതുണ്ട്. മനു ജ്ഞാനേ ദിവാദി വരുന്നതാണ്. മന്യതേ മന്യേതേ മന്യന്തേ എന്ന് വരും. അപ്പോൾ ആ ധാതുവിന്റെ കർമ്മത്തിൽ ചതുർത്ഥി വരും. അപ്പം മനുധാതു മന്യത്തെ എന്ന് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ കർമ്മത്തിൽ ചതുർത്ഥി വരും. കർമ്മത്തിൽ സാറിന് എന്താ വരേണ്ടത്? ദ്വിതീയ അവിടെ ചതുർത്ഥി വരും. പക്ഷെ ഒന്നുണ്ടവിടെ എന്താണ് തിരസ്കാരെ നിന്ദാർത്ഥത്തിൽ നിന്ദാർത്ഥത്തിൽ വരും. നിന്ദാർത്ഥത്തിൽ വരിക എന്ന് പറയുമ്പോൾ ചീത്ത പറയുമ്പോഴാണത് പ്രയോഗിക്കുന്നത്. ആരെങ്കിലും അപ്പോഴാണത് പ്രയോഗിക്കുന്നത്. മണിധാതു കർമ്മത്തിൽ ചതുർത്ഥി പ്രയോഗിക്കുന്നു. ഇവിടെ സൂത്രത്തിൽ പറഞ്ഞു അപ്രാണിഷു, അതുകൂടെ പറഞ്ഞു പ്രാണിവർജേ എന്ന് പറഞ്ഞു. സൂത്രത്തിൽ പറഞ്ഞു മന്യകർമ്മണി എന്ന് പറഞ്ഞാൽ മനുധാതുവിന്റെ കർമ്മമെന്നാണ്. ആ മനുധാതുവിന്റെ കർമ്മം പ്രാണിയായിരിക്കാൻ പാടില്ല. അതാണ് പ്രാണിവർജ്യ എന്ന് പറഞ്ഞത്. അപ്രാണിഷു എന്നുള്ളത് കർമ്മണി എന്നതിനോട് അന്വയിക്കണം. മന്യകർമ്മണി. അപ്പോൾ മനുധാതുവിന്റെ കർമ്മം അത് പ്രാണിയായിരിക്കാൻ പാടില്ല. പിന്നെ അനാദരാർത്ഥവും വേണം. വിഭാഷ എന്ന സൂത്രത്തിലുള്ളതുകൊണ്ട് എന്തുവരും? വാ അനാദർ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് വൃത്തിയിൽ എഴുതിയതെന്ത് തിരസ്കാരം. എല്ലാമായി മന്യകർമ്മണി അനാദരേ വിഭാഷ പ്രാണിവർജ്യേ മന്യദേഹ കർമ്മണി. മനധാതുവിന്റെ കർമ്മമായിരിക്കണം. അത് പ്രാണിയായിരിക്കാൻ പാടില്ല. ചതുർത്ഥി വികല്പമായി വരുന്നു. തിരസ്കാരെ തിരസ്കാരാർത്ഥമായിരിക്കണം. നത്വാം തൃണം മന്യേ തൃണായവ പറയുന്നു. നത്വാം തൃണം മന്യേ നിന്നെ വെറും പുല്ലുപോലെ പോലും ഞാൻ കരുതുന്നില്ല എന്ന് ഒരാൾ വേറൊരാളോട് പറയുകയാണ്. ഇവിടെ നോക്കുക, മന്യേ അഹം മന്യേ ഞാനങ്ങനെ കരുതുന്നില്ല അപ്പൊ മനുധാതുവിന്റെ പ്രയോഗമാണ് മഞ്ഞി മഞ്ഞതേ മഞ്ഞേതേ മഞ്ഞിന്തേ മഞ്ഞസി മഞ്ഞേതേ മഞ്ഞദ്വി മഞ്ഞി. ഞാൻ നിന്നെ എന്താണ് തൃണം പുല്ല്. അപ്പൊ മനുധാതുവിന്റെ കർമ്മമാണ് ഇവിടെ എന്ത്? തൃണം. മനുധാതുവിന്റെ കർമ്മമാണ്. പിന്നെ ഇവിടെ തൃണശബ്ദം ഉപയോഗിച്ചത് നിന്ദാർത്ഥത്തിലാണ്. ഈ നിന്നെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ത്വാം നിന്നെ നിന്ദിക്കാൻ വേണ്ടി പ്രയോഗിച്ചതിന് തൃണശബ്ദം. അപ്പോൾ തിരസ്കാരാർത്ഥം വന്നു. മനുധാതുവിന്റെ കർമ്മമാണ് നിന്നെ ഞാൻ പുല്ലുപോലെ പുല്ലിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല. മലയാളത്തിൽ ധാരാളമുള്ള പ്രയോഗമാണ്, സംസ്കൃതത്തിൽ നിന്ന് വന്നാണോ എന്നറിയത്തില്ല ഈ പ്രയോഗം. ഒരാളെ തിരസ്കാരം എന്ന് വെച്ചാൽ നിന്ദിക്കുക, ചീത്ത പറയുക, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിന്നെ പുല്ലുപോലെ പോലും കരുതുന്നില്ലെന്നാണ്, അതിലും നിന്ദനീയനാണ്. ഇപ്പൊ തൃണം മഞ്ഞെന്നും പറയാം, തൃണായ മഞ്ഞിയെന്നും പറയാം. വാ എന്ന് പറഞ്ഞുകൊണ്ട് നത്വാം തൃണായ മഞ്ഞി, ഒരു പുല്ലിന്റെ അത്ര പോലും നിന്നെ കണക്കാക്കുന്നില്ല. അപ്പോ നത്വാം തൃണം മഞ്ഞി എന്ന് പ്രയോഗിക്കാറില്ലെങ്കിൽ നത്വാം തൃണായ മഞ്ഞി, അഹം മഞ്ഞി, ഞാൻ കരുതുന്നു നിന്നെ. ഇവിടെ ത്വാം തൃണം മഞ്ഞി എന്ന് പറഞ്ഞാലും മതി. മലയാളത്തിൽ ചീത്ത പറയുന്ന അങ്ങനെയാണ്, പുല്ലുപോലെ കരുതുന്നില്ലെന്നല്ല, പിന്നെ പുല്ലായി കരുതുന്നു എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നാവിടെ ചേർത്ത്. അതിനു വേണ്ടിയിട്ട് സൂത്രത്തിന് അനാദരവെന്നാണ്. എന്നൊരു വാർത്തികമുണ്ട്, പ്രകൃഷ്ട കുസിത ഗ്രഹണം കർത്തവ്യം. കുസിത ഗ്രഹണം എന്ന് വെച്ചാൽ നിന്ദ. ആ നിന്ദ പ്രകൃഷ്ടമായിരിക്കണം എന്ന് പറഞ്ഞാൽ കടുത്ത നിന്ദയായിരിക്കും. ആ കടുത്ത നിന്ദയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? നാ എന്നൂടെ പറഞ്ഞത്. ഇത്രയും പറഞ്ഞാൽ മതി, ത്വാം തൃണം മഞ്ഞി, നിന്നെ ഞാൻ വരും പുല്ലായിട്ട് അങ്ങനെ കാക്കുന്നു. പക്ഷെ അവിടെ എന്താണ് പ്രകൃഷ്ട കുസിതം അർത്ഥം കിട്ടത്തില്ല. വാർത്തകാരെന്ന് പറഞ്ഞു, ഇവിടെ പ്രകൃഷ്ട കുസിതാർത്ഥം കിട്ടണം, അതെല്ലാം വ്യാഖ്യാനത്തിലുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്തു? നാവിടെ ചേർത്തു. അപ്പൊ എന്ത് ചെയ്തു? ഇന്നത്വാം തൃണം മഞ്ഞി, അതിനാണ് നാ ചേർത്ത്. അപ്പോ അങ്ങേറ്റം പുല്ലിന്റെ അത്ര പോലും നിനക്ക് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ തൃണം മല്യ എന്നിടത്ത് എങ്ങനെ വന്ന് ദ്വിതീയ കർമ്മണി ദ്വിതി വരും. പക്ഷെ തൃണായ എന്നുള്ളത് ഈ സൂത്രപ്രകാരം വന്നു. നിന്ദാധിക്യത്തെ കാണിക്കാൻ, പിന്നെ മനധാതുവിന്റെ കർമ്മമാണ് ഇത്. പ്രാണിവാചകമല്ല, എന്നുവെച്ചാൽ പശുവോ പട്ടിയോ പൂച്ചയോ ഒന്നുമല്ല. പിന്നെന്താണ്? പുല്ല് വാചകമാണ്. അപ്പോ തൃണശബ്ദമാണ്, അതാണ് ഇവിടെ അപ്രാണിഷു എന്ന് പറഞ്ഞത്. ശനാനിർദ്ദേശ തനാധിക യോഗേന മനു ജ്ഞാനെന്ന് പറയുന്ന ഒരു ധാതുണ്ട്, മനു അവബോധനയെന്ന് പറയുന്ന ധാതുണ്ട്. മനു ജ്ഞാനെന്ന് പറയുന്ന ധാതു ദിവാദി ഗണത്തിൽപ്പെടുന്നതാണ്. ദിവാദി ബിശ്യൻ, ദിവാദിയിൽ വരുമ്പോഴാണ് മന്യതെ മന്യതെ എന്ന് വരുന്നത്. പക്ഷേ മനു അവബോധനയെന്ന് പറയുന്ന ധാതു തനാദിപ്പെടുന്നതാണ്. തനാദി ക്രിഞ്ച ഊ, തനാദിപ്പെട്ടാൽ ഊ വന്നിട്ട് മനുതേ എന്ന് വരും. മനധാതുവിന്റെ രണ്ടു തരത്തിൽ രൂപം വരും. അതാണ് മന്യതേ മന്യേതേ മന്യന്തേ. തനാദി വന്ന മനുതേ മന്വാദേ മന്വത്തെ രണ്ടു തരത്തിൽ വരും. അപ്പൊ രൂപം കാണുമ്പോൾ മനസ്സിലാവും ദശലകാര പ്രക്രിയ അറിയാവുന്നവർക്ക്, ആ ഇത് ദിവാദിയിൽപ്പെട്ടതാണോ അതോ തനാദിയിൽപ്പെട്ടതാണോ. ഇവിടെ മന്യേ എന്നുള്ളത് ദിവാദിപ്പെട്ടാണ്. ആ ധാതുവിന്റെ കർമ്മത്തിലെ ഈ സൂത്രം പ്രവർത്തിക്കുന്നു. മന്യകർമ്മണി എന്ന് പറയുന്നിടത്ത് മന്യ എന്നുള്ളത് യാശൻ കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ശൻ വരുന്നോണ്ടാണ് മന്യ എന്ന് വരുന്നത്. അത് നമ്മളിനി പഠിക്കുന്നതാണ്. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ഇവിടെ മന്യത്തെ ഇവിടെ കർമ്മത്തിലെ ഈ സൂത്രം പ്രവർത്തിക്കുക. മനുതെ എന്നാണെങ്കിൽ അതിന്റെ കർമ്മത്തിൽ ഈ സൂത്രം പ്രവർത്തിക്കുകയില്ല. അവിടെ ദ്വിതീയ എന്ന വരും. നത്വാം തൃണം മന്വേ അഹം മന്വേ മന്വേ മന്വാമഹേ മന്വാമഹേ. ഇവിടെ മന്വേ എന്ന് പറയുന്നത് സ്തനാദിയിൽപ്പെട്ട മന അവബോധന എന്ന് പറയുന്ന ധാതുവാണ്. ഇവിടെയും അതിന്റെ കർമ്മം തന്നെയാണ് തൃണം. ഇവിടെ നിന്ദാർത്ഥത്തിലാണ് ന പ്രയോഗിച്ചത്. നത്വാം അല്ല ശരിയല്ല, പക്ഷേ തൃണായ മന്യു എന്ന് പ്രയോഗിക്കത്തില്ല. എന്തുകൊണ്ട്? തനാദിയിലെ മനുധാതുവാണ് സൂത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദിവാദിയിലെ മന്യു അവിടെ ശൻ വികരണം, ഇവിടെ ഊ വികരണം. വികരണങ്ങൾ എന്ന് പറയും ധാതുവും പ്രത്യയത്തിന്റെ ഇടയ്ക്ക് വരുന്നതാണ് വികരണം. ഭവതി അവിടെ ശപ്പാണ് വികരണം. ദിവ്യതി അവിടെ ശെന്നാണ് വികരണം. കരോതി അവിടെ ഊ ആണ് വികരണം. അപ്പൊ അത് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, ദിവാദിയിലെ മന്യതയെന്നാണ് രൂപമെങ്കിൽ അവിടെ ചതുർത്ഥി വരാം. മനുതേ എന്നാണ് രൂപമെങ്കിൽ അവിടെ ദ്വിതീയ മാത്രമേ വരത്തുള്ളൂ. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നോ? രണ്ട് ധാതുവിന്റെ അർത്ഥമൊക്കെ ഒന്ന് തന്നെ. ജ്ഞാനം എന്ന് പറഞ്ഞാലും അവബോധനം എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെ. വികരണം എന്ന് പറയും, അത് പ്രത്യയം തന്നെ. അതിന് വികരണമെന്ന് പറയും. ധാതുവിന്റെയും പ്രത്യയത്തിന്റെയും ഇടയ്ക്ക് വരുന്നു. ഭവതി ഭോ ശപ്പത്തിപ്പ് വരുമ്പം ഭവതി എന്ന് വരും. മധ്യത്തിൽ വരുന്നതിന് വികരണമെന്ന് പറയും. നമ്മളിനി പഠിക്കുന്നതാണ്. ഇപ്പൊ അങ്ങോട്ട് കിടക്കേണ്ട രൂപം നോക്കിയാൽ മതി. ഒരിടത്ത് മന്യതേ, ഒരിടത്ത് മനുതേ. മന്യതയാണെങ്കിൽ ഈ സൂത്രപ്രകാരം കർമ്മത്തിൽ നിന്ദാർത്ഥത്തിൽ ചതുർത്ഥി വരും. മനുതയാണെങ്കിൽ കർമ്മണി ദ്വിതീയ വരും. ചതുർത്ഥി വരത്തില്ല. ചതുർത്ഥി വരുന്നിടത്ത് ദ്വിതീയം വരാം, വികല്പമായതുകൊണ്ട്. മന്യകർമ്മണി അനാദരേ വിഭാഷ അപ്രാണിഷു. ഇവിടെ പറഞ്ഞെന്താണ്? മനധാതുവിന്റെ കർമ്മത്തിലാണ് ചതുർത്ഥി വരുന്നത്. പക്ഷെ ആ കർമ്മം പ്രാണി വാചക ശബ്ദമായിരിക്കാൻ പാടില്ല. ഇവിടെ വാർത്തകാരൻ പറയുന്നു, എന്താണ്? അപ്രാണിഷു ഇതി അപനീയ നൗ കാക അന്ന സുഖ ശൃഗാല വർജേഷു ഇതി വാച്യം. ആ സൂത്രത്തിൽ നിന്ന് അപ്രാണിഷു എന്നുള്ളത് മാറ്റണം. മാറ്റിയിട്ട് അവിടെ എന്ത് ചേർക്കണം? അവിടെ അപ്രാണി എന്ന് പറഞ്ഞതിന് പേര് ആ നൗ കാക അന്ന സുഖ ശൃഗാൽ ശൃഗാലേഷു എന്ന് ചേർത്താണ്. പ്രാണി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും ചേർക്കണം. എന്താണ് ആ നൗ കാക അന്ന ശൃഗ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്രാണിഷു ഇതി അപനീയ. അപ്രാണിഷു എന്നുള്ളതിനെ അപനയനം ചെയ്തിട്ട് മാറ്റിയിട്ട് സൂത്രത്തിൽ നിന്ന് ആ ഭാഗം മാറ്റണം. മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്ത് ചേർക്കണം? നൗ കാക അന്ന ശുഖ ശൃഗാല വർജേഷു. അപ്പോ മനധാതുവിന്റെ കർമ്മം നവ് ആകാൻ പാടില്ല, ശബ്ദമാകാൻ പാടില്ല, കാകശബ്ദം ആകാൻ പാടില്ല, അന്നശബ്ദം ആകാൻ പാടില്ല, സുഖശബ്ദം ആകാൻ പാടില്ല, ശൃഗാല ശബ്ദവും ആകാൻ പാടില്ല. ഇത്ര ഒഴിവാകുന്നു. എങ്ങനെ? നൌ കാക്ക നൗകയല്ല, നൗ കാക അന്ന നൗഹു. നൗ ശബ്ദത്തിന്റെ രൂപം പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നൗ ശബ്ദത്തിന്റെ രൂപം? നൗ ശബ്ദം വന്നില്ലേ അവിടെ? നൗ ശബ്ദം പഠിച്ചിട്ടില്ലേ? ഇല്ലേ? നൗഹു നാവു നാവഹ നാവം നാവു നാവഹ പഠിച്ചിട്ടില്ലേ? സിദ്ധാന്തം മതി അല്ലേ? ദ്യൗഹു പഠിച്ചു, ഗ്ലൗ ശബ്ദം പഠിച്ചു, ഗ്ലൗഹ ഗ്ലാവു, അതുപോലെ നവ ശബ്ദം പഠിച്ചില്ലേ? നൗക വള്ളം. അപ്പോ സൂത്രത്തിൽ പറഞ്ഞു മനധാതുവിന്റെ കർമ്മം പ്രാണിയായിരിക്കാൻ പാടില്ല. അത് മാറ്റിയിട്ട് ഇപ്പൊ പറയുന്നു നവധാതുവിന്റെ കർമ്മം മനധാതുവിന്റെ കർമ്മം നൗ കാകം അന്നം സുഖം ശൃഗാലം ആയിരിക്കാൻ പാടില്ല. അപ്രാണി എന്ന് പറയുന്നതും ഈ പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോ പ്രാണിയാണെങ്കിലും ഏതാണ്? കാകം സുഖം ശൃഗാലം. കാകം സുഖം ശൃഗാലം ഇത്രയും എണ്ണത്തിന് മനധാതുവിന്റെ ഇത്രയും കർമ്മമായി വന്നാൽ അവിടെ ചതുർത്ഥി വരില്ല. പക്ഷെ മറ്റു പ്രാണികളാണെങ്കിൽ ചതുർത്ഥി വരാം. അപ്രാണി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണികൾക്കും നിഷേധിക്കും ചതുർത്ഥി. പ്രാണിവാചകമായ ഏത് ശബ്ദം വന്നാലും ചതുർത്ഥി നിഷേധിക്കും. പക്ഷെ ഇവിടെ കാകം സുഖം ശൃഗാലം ഒഴികെയുള്ള എന്ന് പറയുമ്പോൾ ഇത്രയും എണ്ണത്തിന് ചതുർത്ഥിയെ വികല്പമാക്കും. ഇതിന് ഇതൊഴിച്ചുള്ള പ്രാണികൾക്കും അല്ല, ഇതൊഴിച്ചുള്ള നേരത്തെ പറഞ്ഞത് പ്രാണി അപ്രാണി എന്ന് പറഞ്ഞു. ഒരു പ്രാണി ശബ്ദങ്ങൾ വന്നാലും അവിടെ കർമ്മത്തിൽ ചതുർത്ഥി വരാൻ പാടില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു അപ്രാണി എന്നുള്ള അങ്ങ് മാറ്റി. ഇപ്പൊ പ്രാണിയില്ല, എന്താണ് കാക സുഖ ശൃഗാലം. കാക പ്രാണികൾക്കും കാക സുഖ ശൃഗാലം ഈ മൂന്ന് പ്രാണികളെ പറഞ്ഞു ഇതിനെ ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പൊ ചതുർത്ഥി ഉപയോഗിക്കാം. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ എന്ത് ചെയ്യും? ഉപയോഗിക്കാം. അപ്രാണി എന്ന് പറഞ്ഞാൽ ഓരോ പ്രാണികളുടെയും പ്രാണികളും കർമ്മമായി വന്നാൽ ചതുർത്ഥി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് പറഞ്ഞു ഈ മൂന്നെണ്ണത്തിനെ പറഞ്ഞു ഏത്? കാക ശുക ശൃകാലം മൂന്നിനെ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിന് ചേർത്തി വരുമോ വരില്ലേ? രണ്ടു വർഷമായോ? വരില്ല, ഇതിന് വരില്ല. എന്തുകൊണ്ട്? ഇതിന് വർദ്ധിച്ചുകൊണ്ടേ ചതുർത്ഥി വികല്പമായിട്ട്. ആ, ഇതിനെ ഒഴിവാക്കിയിട്ടാണ് ചതുർത്ഥി വികല്പമായിട്ട് വിരിക്കുന്നത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിനും ചതുർത്ഥി വരില്ല, വരില്ല. പിന്നെ നേരത്തെ പറഞ്ഞു അപ്രാണിഷു, പ്രാണികളെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ പ്രാണി അല്ലെങ്കിൽ എന്തുവരും? പ്രാണി അല്ലെങ്കിൽ ചതുർത്ഥി വരും. പ്രാണി അല്ലെങ്കിൽ ചതുർത്ഥി വരും. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് തൃണം. പ്രാണിയല്ല, പ്രാണി അല്ലെങ്കിൽ ചതുർത്ഥി വരാം, ഏതിനും വരാം, പ്രാണിയായിരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു നൗ അന്നം. ഈ രണ്ടെണ്ണത്തിന് ഇത് രണ്ടും പ്രാണിയല്ല. അങ്ങനെ അല്ല, അന്നം എന്ന് വെച്ചാൽ ഭക്ഷണം. നൗ അന്നം രണ്ടെണ്ണത്തിന് എടുത്തു. അപ്പോ അത് പ്രാണിവാതകം അല്ലെങ്കിലും അവിടെ ചതുർത്ഥി ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രാണിവാതകം അല്ല, അപ്രാണിവാതകം പ്രാണിവാതകം അല്ലെങ്കിലും അവിടെ ചതുർത്ഥി ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഈ രണ്ടെണ്ണം വരുമ്പോ ഏത് അന്നവും നവ് അന്നം, അന്നം എന്ന് വെച്ചാൽ ഭക്ഷണം, നവ് എന്ന് വെച്ചാൽ വെള്ളം. ഇത് രണ്ടെണ്ണത്തിലും ചതുർത്ഥി പാടില്ല. അപ്രാണിഷു എന്ന് പറഞ്ഞു. അപ്പൊ ആ നവ് അന്നം എന്നാണോ? അപ്പൊ ഈ രണ്ടെണ്ണത്തിനും ചതുർത്ഥി പാടില്ല. അപ്പൊ ഇതല്ലാതെയുള്ള അതാണെങ്കിൽ അപ്രാണി വാചകമായ ഏത് ശബ്ദമാണെങ്കിലും വരാം. തൃണം ഇതിൽ പെടുന്നതല്ല, അവിടെ ചതുർത്ഥി വരാം. അപ്രാണി എന്നുള്ളതിന്റെ സ്ഥാനത്ത് ഇവിടെ പരിഗണന ചെയ്തു. പ്രാണിയല്ലാത്ത ഏതിനേക്ക് ഒഴിവാക്കണം പറഞ്ഞു. പ്രാണിയല്ലാത്ത നൗ അന്നം രണ്ടിനും ഒഴിവാക്കിയാൽ മതി. പ്രാണി എന്നുള്ള മാറ്റിയിട്ട് രണ്ടുമൂന്ന് പ്രാണികളുടെ പേരൂടെ പറഞ്ഞു. അപ്പൊ അതിനെ ഒഴിവാക്കിയാൽ മതി. ബാക്കി ഏത് പ്രാണിയാണെങ്കിലും ചതുർത്ഥി വരും. എന്നുവെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നതിന് ചതുർത്ഥി വരത്തില്ല എന്ന് ചുരുക്കം. ഇതല്ലാതെയുള്ള പ്രാണിയായാലും ശരി അപ്രാണിയായാലും ശരി അതിലെല്ലാം ചതുർത്ഥി വരും. ഇത്രയും ശബ്ദങ്ങൾ ഒഴികെയുള്ള ഏത് നൗ കാക അന്ന ശുക ശൃഗാല ഇതൊഴികെയുള്ള പ്രാണിയായാലും ശരി അപ്രാണിയായാലും ചതുർത്ഥി വികല്പമായിട്ട് വരും. ഇത്ര എണ്ണത്തിൽ വരത്തില്ല എന്ന് ചുരുക്കം. അതാണ് അപ്രാണിഷു ഇതി അപനീയ. അപ്രാണിഷു എന്നുള്ളതിനെ മാറ്റിയിട്ട് നൗ കാക അന്ന സുഖ ശൃകാല വർജേഷു എന്നുവെച്ചാൽ ആ നൗക കാക അന്ന സുഖ ശൃകാല എന്ന് പറയണം എന്നർത്ഥം. തേന നത്വാം നാവം മന്യേ. അപ്പൊ നൗ ശബ്ദത്തിന് നിഷേധിച്ചു ചതുർത്ഥിയെ. അതുകൊണ്ട് ഒരു വള്ളം അത് കുറച്ച് പഴകി ദ്രവിച്ചു പോയി. അപ്പൊ ആ വള്ളത്തിനെ കുറിച്ച് പറയണം, നിന്നെ ഒരു വള്ളമായിട്ടേ ഞാൻ കണക്കാക്കുന്നുണ്ട്. നീ എന്തോ ഇതെന്തോന്ന് വള്ളം, ഇതാണോ വള്ളം എന്ന് ചോദിക്കാറില്ലേ. അപ്പൊ നിന്ദാർത്ഥത്തിൽ പറയണം, ഒരു വള്ളമത്തമായിട്ട് പോലും കണക്കാക്കാൻ വയ്യ, നിന്നെ ഒരു വള്ളമായി പോലും കണക്കാക്കാൻ വയ്യ എന്ന് പറയും. അത്രയും മോശമായിട്ട് അങ്ങനെ പറയുന്നു. നത്വാം നാവം മഞ്ഞി ഇത്യത്ര അപ്രാണിത്വേവി ചതുർത്ഥി എന്ന അപ്രാണിഷു എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ എന്തുവരും? പ്രാണികൾ ഒഴികെയുള്ളതിനെല്ലാം ചതുർത്ഥി വരാം. അപ്പൊ ഇവിടെയും വന്നനെ. പക്ഷെ നൗവിനെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ വരുന്നില്ല. നത്വാം ശുനേമന്യി. അപ്രാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രാണിയെ കുറിക്കുന്ന ശബ്ദത്തിലാണെങ്കിലും ചതുർത്ഥി വരത്തില്ല. പക്ഷെ അവിടെ പ്രാണികളെ എണ്ണി പറഞ്ഞു. ഏതൊക്കെയാണ്? കാക ശുക ശൃഗാലം. അപ്പൊ അതൊഴികെയുള്ള ഏതിനും ചതുർത്ഥി വരാം. നത്വാം ശുനേമന്യി, നിന്നെ ഒരു പട്ടിയെ പോലെ പോലും കണക്കാക്കുന്നുണ്ട്. ഇത് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് പറയാൻ എന്താണോ, ഒരു നായപ്പോലെ പോലും ഞാൻ കണക്കാക്കുന്നില്ല നിന്നെ എന്ന്. പിന്നെ പ്രകൃഷ്ട കുസ്ഥിത ഗ്രഹണം കർത്തവ്യം. അങ്ങേറ്റം നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളെ പട്ടി എന്ന് വിളിക്കുന്നത്. നല്ല അർത്ഥത്തിൽ ആരെങ്കിലും പട്ടി എന്ന് വിളിക്കും. എങ്ങനെ പട്ടിയായിട്ട് പോലും നാ ഒരു പട്ടിയുടെ വില പോലും ഞാൻ കൽപ്പിക്കുന്നില്ല. അവിടെ എടുക്കാം, അങ്ങനെ എടുക്കാം. പിന്നെ ഒരു മനുഷ്യനെ വള്ളത്തിനോട് ഉപമിക്കുന്ന എങ്ങനെ, അതിലൊരു ഇതുണ്ടല്ലോ. അങ്ങനെ എടുക്കാം അർത്ഥം. ഒരു വ്യക്തിയെ കുറിച്ച് പറയണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഉപയോഗമില്ലാത്തതെന്നുള്ള അർത്ഥം. ഇത്യത്ര പ്രാണിത്വ അഭിഭവത്യേവ. ശുനേമന്യ എന്നിടത്ത് എന്താണ്, പ്രാണിയാണെങ്കിലും അവിടെ ചതുർത്ഥി വരും. കാരണം ആ പ്രാണി മാറ്റിയിട്ട് ഒന്ന് രണ്ട് പ്രാണികളെ നിഷേധിച്ചപ്പോൾ നിഷേധിക്കാത്ത പ്രാണിയാണ് പട്ടി, അതിൽ ചതുർത്ഥി വന്നു. ശുനേന്നുള്ള പഠിച്ചിട്ടുണ്ടോ? ശുനേന്ന് പറയുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? ലോകസിദ്ധാന്ത് എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? ശ്വാനോ ശ്വാനും ശ്വാനോ അവിടെ എങ്ങനെ വന്നത്? സ്വയുവമഘോനാം അതദ്ധിതേ പ്രകാരം എന്തു വന്നു? സമ്പ്രസാരണം വന്നായ സൂത്രം വരും. സമ്പ്രസാരണ പൂർവരൂപം വന്നു. ശുനഹ ശുനാ ശുനേ ശുനഹ ശുനി ശുനോഹോ സപ്തമി ഭവനത്തിൽ എങ്ങനെ ദീർഘം വരൂ? സപ്തമി ബഹുവനത്തിൽ പ്രാതിപതി ഏതാണ്? സൂവരമ്പേ സൂത്രം വരും. നല്ല പ്രാതിപതി അത് വരുമ്പോ എന്ത് വരും? ശ്വസു. അപ്പൊ ഇവിടെയൊക്കെ നിന്ദാർത്ഥത്തിലാണ്, അതുകൊണ്ടാണ് നാ ചേർത്ത് പറയുന്നത്. അത്ര പോലും വിലയില്ല. അടുത്തത് ഗത്യർത്ഥ കർമ്മണി ദ്വിതീയ ചതുർഥ്യോ ചേഷ്ടായാം അനധ്വനി. അധ്വഭിന്നേ ഗത്യർത്ഥാനാം കർമ്മണി ഏതേസ്തഃ ചേഷ്ടായാം ഗ്രാമം ഗ്രാമായ വാ ഗച്ഛതി. ചേഷ്ടായാം കിം? മനസാ ഹരിം വ്രജതി. അനധ്വനീതികം പന്ധാനം ഗച്ഛതി. ഗന്ധ്ര അധിഷ്ഠിതേ അധ്വനിയേവ അയം നിഷേധ. യദാതു ഉത്പഥാത് പന്ധായേവ അക്രമിതും ഇഷ്യതെ തദാ ചതുർത്ഥി ഭവത്യേവ ഉത്പഥേന പഥേ ഗച്ഛതി. ഗത്യർത്ഥ കർമ്മണി ദ്വിതീയ ചതുർഥ്യു ചേഷ്ടായാം അനധ്വനി. അനധ്വനി അധ്വഭിന്നേ അധ്വനി അർത്ഥഗ്രഹണം കർത്തവ്യം വാർത്തികൊണ്ട്. അധ്വൻ എന്നാണ് ഇവിടുത്തെ ശബ്ദം. അധ്വശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും? സപ്തമിയില് ധ്വനി. പ്രാതിപതികം എന്തന്തമാണ്? മകാരാന്തം. അപ്പൊ രൂപങ്ങൾ എങ്ങനെ? അധ്വാനവും രാജൻ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? അവിടെ എന്ത് സംഭവിച്ചു രാജ്ഞ എന്നിടത്ത്? ഇവിടെ എന്താ സംഭവിക്കാത്തത്? അല്ലോപ്പോ അനഹപ്രകാരം അന്ന സംയോഗാത് വമന്താ അല്ലോപാനെ നിഷേധിക്കും. അപ്പം അകാരം ലഭിക്കത്തില്ല. അന്ന സംയോഗാത് വമന്താ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അധ്വനി അർത്ഥഗ്രഹണം കർത്തവ്യം വാർത്തയുമുണ്ട് വ്യാഖ്യാനത്തിനുണ്ട്. നിങ്ങൾ കടന്ന് പരതേണ്ട കാര്യമില്ല, വീട്ടിൽ പോയിരുന്ന് നോക്കിയാൽ മതി, കിട്ടും അവിടെ ഉണ്ട്. അധ്വൻ ശബ്ദത്തിന് അധ്വൻ എന്ന് പറഞ്ഞാൽ ശബ്ദത്തെയല്ല ഗ്രഹിക്കേണ്ടത്, അർത്ഥത്തെ ഗ്രഹിക്കണം. ശബ്ദമേ ഗ്രഹിക്കാവൂ എന്ന് ഇവിടെ പറയുന്നു. സംരൂപം ശബ്ദസ്യ ആ ശബ്ദ സ്വപ്ന സൂത്രങ്ങളിൽ ശബ്ദത്തെ പറഞ്ഞാൽ അർത്ഥത്തെയല്ല ഗ്രഹിക്കേണ്ടത്, ശബ്ദത്തെയാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇവിടെ വാർത്തകാരം പറഞ്ഞത് അധ്വൻ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദത്തെ ഗ്രഹിക്കേണ്ടത് എന്താണ്? അധ്വ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ശബ്ദങ്ങളെ. അധ്വൻ ശബ്ദത്തിന്റെ അർത്ഥമാണ് എന്ത്? വഴി. ആ വഴി എന്നുള്ള അർത്ഥത്തിലുള്ള ശബ്ദങ്ങളെ ഗ്രഹിക്കാം. ഉദാഹരണം പന്ധ പന്ധ പന്ധാനോ പന്ധാനഹ സൂത്രം വന്നു തസ്യ ടേർ ലോപഹ. പഥ തൃതീയിൽ എങ്ങനെ വരും? പഥ പഥേ പദേഭ്യാം പദേഭ്യാം. പഞ്ചമിയിൽ എങ്ങനെ? പഥ. സപ്തമിയിൽ പഥി. അറിയാമല്ലോ, ഇനി മാറ്റത്തില്ലല്ലോ. പറയുന്നു അധ്വശബ്ദം കൊണ്ട് അതിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളെടുത്തോണം. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് അധ്വനി എന്ന് പറയുന്നത് കർമ്മത്തിനോട് അന്വയിക്കുന്നു. ദത്യത്ത കർമ്മണി അധ്വനി അനധ്വനി എന്നാണ്. ഗത്യർത്ഥം എന്ന് പറഞ്ഞാൽ ഗത്യർത്ഥ ധാതുക്കൾ, ഗത്യർത്ഥത്തിലുള്ള ധാതുക്കൾ, അതിന്റെ കർമ്മത്തിൽ എന്തു വരുന്നു? ദ്വിതീയം വരുന്നു, ചതുർഥിയും വരുന്നു. കർമ്മത്തിൽ ഏതാ വരേണ്ടത്? പക്ഷെ ഇവിടെ ഗതി അർത്ഥത്തിലുള്ള ധാതുക്കളുടെ കർമ്മമാണെങ്കിൽ അവിടെ ദ്വിതീയം വരാം, ചതുർഥിയും വരാം, രണ്ടും വരാം. അത് രണ്ടും പറഞ്ഞു, ദ്വിതീയ ചതുർഥ്യവും രണ്ടും വരാം, ദ്വിതീയം വരാൻ ചതുർത്ഥിയും വരാം. പക്ഷേ ഒന്നുണ്ട്, ആ ഗത്യർത്ഥത്തിന്റെ കർമ്മം എന്ന് പറയുന്നത് അധ്വ ആയിരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ വഴി മാർഗമായിരിക്കാൻ പാടില്ല. ഗത്യർത്ഥ ധാതുവിന്റെ കർമ്മം മാർഗമായിരിക്കാൻ പാടില്ല, എന്നാ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അനധ്വനി എന്ന് പറയുന്നതിന്റെ വിശേഷമാണ് കർമ്മം. ഇപ്പൊ ശബ്ദത്തെ ഗ്രഹിക്കാൻ ആവുക്കില്ല, കാരണം വ്യത്യർത്ഥമായ ധാതുവിന്റെ കർമ്മം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ശബ്ദമാകത്തില്ല, അർത്ഥമേ ആകത്തും. എവിടെ എല്ലായിടത്തും കർമ്മമാകുന്ന എന്താണ്? അർത്ഥമല്ലേ, അർത്ഥമല്ലേ കർമ്മമാകുന്നു. പിന്നെ അർത്ഥത്തെ കുറിക്കുന്ന ശബ്ദത്തിൽ ദ്വിതീയ വരുന്നു എന്നേ ഉള്ളൂ. ഇവിടെ കർമ്മമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനധ്വനി എന്ന് പറയുന്നോണ്ട് അർത്ഥത്തെ ഗ്രഹിക്കുന്നു. അതാണ് അധ്വനി അർത്ഥഗ്രഹണം കർത്തവ്യം എന്ന് വാർത്തികാരം പറഞ്ഞതുകൊണ്ടാണ്. അപ്പോ മാർഗത്തെ കുറിക്കുന്നിടത്താണെങ്കിൽ ഇത് വരെ പ്രവർത്തിക്കുന്ന ഈ സൂത്രത്തിൽ അല്ല, വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ട്? ജനറലായിട്ട് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ ഇവിടെ പറയുന്നു ചേഷ്ടായാം എന്നിവിടെ പറഞ്ഞു. പിന്നെ ചേഷ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഗത്യർത്ഥം എന്ന് പറഞ്ഞാൽ ഗമുധാതുവിന്റെ അർത്ഥം ഗതിയായിരിക്കണം അർത്ഥം, അത് ചേഷ്ടയായിരിക്കും. ഗമുധാതുവിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ചേഷ്ട, ശരീര പരിസ്പന്ദക്രിയ, അതാണ് ചേഷ്ട. ശരീരചലനമാകുന്ന ക്രിയയായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന്, ഗതി അർത്ഥത്തിലുള്ള ധാതുക്കളുടെ കർമ്മമായിരിക്കണം. ഗതി അർത്ഥം എന്ന് പറയുമ്പോൾ ഇവിടെ ശരീരചേഷ്ടയായിരിക്കണം. ആ കർമ്മം എന്ന് പറയുന്ന ഒരിക്കലും ദീർഘ ഈ എന്താണ് മാർഗത്തെ കുറിക്കുന്ന ശബ്ദമാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ കർമ്മത്തിൽ ദ്വിതീയം വരാം, ചതുർത്ഥിയും വരാം. അതാണ് പ്രത്യുപാദിച്ചിരിക്കുന്ന അധ്വഭിന്നേ, മാർഗത്തെ ഒഴിവാക്കുക എന്ന് വെച്ചാൽ മാർഗവാചക ശബ്ദങ്ങളെ ഒഴിവാക്കണം. ഗത്യർത്ഥാനാം കർമ്മണി, ഗത്യർത്ഥ ധാതുക്കളുടെ കർമ്മത്തിൽ, ഗത്യർത്ഥ ധാതുക്കളുടെ കർമ്മത്തിൽ ഏതേ സഹ, ഏതെന്ന് പറയുന്ന ഏത് വിഭക്തി? ഏതിന്റെ പ്രഥമ ഏകവചനം എങ്ങനെ? എന്തുകൊണ്ട് ദ്വിതീയ ചതുർത്ഥി വിഭക്തികൾ? ദ്വിതീയ ചതുർത്ഥ്യോ ഏതേ സ്തഹ, രണ്ട് വരുന്നു. ഏതൊക്കെയാണ്? ദ്വിതീയം ചതുർത്ഥു, പിന്നെ അവിടെ പറഞ്ഞു ചേഷ്ടായാം സൂത്രത്തിലുണ്ട്. ശരീരക്രിയയായിരിക്കണം അത്. ഉദാഹരണം, ഗ്രാമം ഗ്രാമായവ ഗച്ഛതി, രാമ ഗ്രാമം ഗച്ഛതി എന്ന് പറയുമ്പം രാമനായി കർത്താവ്, ഗ്രാമം എന്ന് വരുന്ന കർമ്മമായി കർമ്മണി ദ്വിതീയമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഈ സൂത്രം പറയുന്നത് ഇവിടെ ശരീരക്രിയയാണ് ഗമനം. പിന്നെ അപ്പോ ഗത്യർത്ഥ ധാതു ഇവിടെ പ്രയോഗിച്ചു, അതിന്റെ കർമ്മം എന്താണ്? ഗ്രാമം. അവിടെ ദ്വിതീയം മാത്രമല്ല ചതുർത്ഥിയും പ്രയോഗിക്കാം. ഗ്രാമം ഗച്ഛതി എന്ന് പറയുന്ന പോലെ തന്നെ ശരിയാണെന്ത്? ഗ്രാമായ ഗച്ഛതി എന്ന് പറയുന്നു, അതുപോലെ ശരിയാണ്. എന്തുകൊണ്ട്? ഇവിടെ ഗ്രാമം എന്ന് പറയുന്നത് അധ്വ മാർഗമല്ല. ഗ്രാമം മാർഗമാണോ? എന്നുവെച്ചാൽ മാർഗത്തെ കുറിക്കുന്ന ശബ്ദമല്ല ഗ്രാമം, ഒരു കർമ്മമാണ്. പിന്നെ ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് എന്താണ്? ശരീര പരിസ്പന്ദ രൂപത്തിലുള്ള ക്രിയയാണ്. ശരീര പരിസ്പന്ദ ചേഷ്ട, ശരീര പരിസ്പന്ദ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, ശരീരക്രിയയാണ്. അപ്പോൾ അതിൻ്റെ കർമ്മത്തിൽ ദ്വിതീയം വന്നു, ചതുർത്ഥിയും വന്നു. ഗ്രാമം ഗച്ഛതി അല്ലെങ്കിൽ ഗ്രാമായ ഗച്ഛതി, രണ്ടും പറയാം. അതുപോലെ എവിടെ വേണമെങ്കിലും പ്രയോഗിക്കാം. നഗരം ഗച്ഛതി, നഗരായ ഗച്ഛതി. വിദ്യാലയം ഗച്ഛതി, വിദ്യാലയായ ഗച്ഛതി എന്ന് പറഞ്ഞാലും ശരിയാണ്. നമ്മൾ സാറിന് പറയുന്നു അങ്ങനെയാണ്, പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു എന്നല്ലേ. അപ്പോൾ അവിടെ ഇതും വരുന്നുണ്ട്, ചതുർത്ഥിയും വരുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞു, എന്താണ്? ചേഷ്ടായാം, ശരീരക്രിയായിരിക്കണം. ചേഷ്ടായാം കിം മനസാ ഹരിം വ്രജതി, മനസ്സുകൊണ്ട് ഹരിയിലേക്ക് പോകുന്നു എന്നാണ്, ഹരിയെ പ്രാപിക്കുന്നു എന്നർത്ഥം. ഇവിടെ വ്രജതി എന്ന് പറയുന്ന ഗത്യർത്ഥമായ ധാതുവിന്റെ വ്രജഗതോ രൂപമാണ് വ്രജതി. ഇവിടെ പ്രാപിക്കുക എന്നർത്ഥം, ഹരിയെ പ്രാപിക്കുന്നു. പക്ഷെ അവിടെ ഒന്ന് പറഞ്ഞു, എന്താണ്? നടന്നു പ്രാപിക്കുകയല്ല, ശരീരചേഷ്ട കൊണ്ടല്ല. പിന്നെയോ മനസ്സാ ധ്യായൻ എന്നർത്ഥം, മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഹരിയെ പ്രാപിക്കുന്നു. ഇവിടെ ശരീരക്രിയുണ്ടോ? ഉണ്ടോ? മനസ്സിന്റെ ക്രിയയാണ്. മനസ്സിന്റെ ക്രിയ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മനസ്സാ എന്ന് പറഞ്ഞത്. ഗത്യർത്ഥകമായ ധാതുവിന്റെ രൂപം തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്, അതിന്റെ കർമ്മമുണ്ട് ഹരി. പക്ഷേ ശരീരക്രിയ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ദ്വിതീയ മാത്രമേ ഉള്ളൂ. എങ്ങനെ ദ്വിതീയമെന്നു? കർമ്മണി ദ്വിതീയമെന്നു. ഇവിടെ ഗത്യർത്ഥ കർമ്മണി ദ്വിതീയ ചതുർത്ഥവും ചേഷ്ടായാം അനധ്വനി പ്രകാരം ചതുർത്ഥി വന്നില്ല. എന്തുകൊണ്ട്? ശരീരക്രിയയില്ല. പിന്നെ എന്ത് ക്രിയയാണ്? മനസ്സിന്റെ. അതാണ് മനസാഹരിം വ്രജതി. ചതുർത്ഥി ഒന്ന് എങ്ങനെ പ്രയോഗിക്കും? മനസാഹരേ വ്രജതി എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അത് പാണിനി അംഗീകരിക്കത്തില്ല. അനധ്വനീതിക്കും പന്ധാനം ഗച്ഛതി, അതായത് ശരീരക്രിയ തന്നെയാണ് കർമ്മം ദൂരത്തെ കുറിക്കുന്ന ശബ്ദമാകാൻ പാടില്ല. അധ്വാ മാർഗം, മാർഗത്തെ കുറിക്കുന്ന പന്ഥ മാർഗത്തെ കുറിക്കുന്ന ശബ്ദമാണ് ഇവിടെ ചതുർത്ഥി വരത്തില്ല. രാമ പന്ഥാനം ഗച്ഛതി. ഇവിടെ മാർഗത്തെ കുറിക്കുന്ന ശബ്ദമാണ്. ഇവിടുത്തെ കർമ്മം ഏതാണ്? പന്ഥ. പന്ഥ വിസർഗമുണ്ട്? എന്ത് ചെയ്തു? പന്ഥ ശബ്ദത്തിന് വിസർഗമുണ്ട്. എന്ത് പറ്റും? പന്ഥ ശബ്ദത്തിന് വിസർഗമുണ്ട്. എന്ത് പറ്റി? പോയി. സൂത്രം ഏതാണ്? പതി മതി ഋഭുക്ഷ മാത്. പിന്നെ നലോ ഇതോ സർവനാമസ്ഥാനെ. പിന്നെ തോന്ധ പഥിൻ ശബ്ദമാണ്. മാത്ത് വന്നു എവിടെ? ഏതിനു വന്നു? പിന്നെ ഇതോ സർവനാമസ്ഥാനെ വന്നു. പിന്നെ വന്നു പന്ഥ. ബാക്കി പന്ഥ പന്ഥാനവും പന്ഥാന അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് പന്ഥാനം ഗച്ഛതി എന്ന് പറയുന്നത് അധ്വാ മാർഗവാചക ശബ്ദം ആയതുകൊണ്ട് രാമ പന്ഥാനം ഗച്ഛതി. ഗച്ഛതി എന്ന് പറയുന്നത് ശരീരക്രിയയാണ്, ചേഷ്ടയാണ്. അവിടെ ദ്വിതീയ വന്നു, കർമ്മണി ദ്വിതീയ, ചതുർത്ഥി വന്നില്ല. പക്ഷെ ഇവിടെ ഒരു ഇങ്ങനെ എല്ലായിടത്തും പ്രയോഗിക്കാൻ പാടില്ല. അവിടെ പറയുന്നു ഗന്ത്ര അധിഷ്ഠിതെ അധ്വനി ഏവ അയം നിഷേധ. ഗന്ത്ര എന്ന് പറയുന്ന ഏത് വിഭക്തിയാ? ഗന്ത്രന്റെ പ്രഥമ ഇപ്പൊ എങ്ങനെ വരും? ഗന്ത്ര തൃതീയിലും. അവിടെ സൂത്രം പ്രവർത്തിച്ചു ഗന്ത്ര എന്ന് വരാൻ? ഗന്ത്ര ഗന്ത്ര ബാക്കി ഗന്ത്രി. പിന്നെ ഗന്ധു ഗന്ധ്രഭ്യം ഗന്ധ്രഭ്യ ഗന്ധു ഗന്ധരിയ സൂത്രം വന്നത് എടുത്തോങ്ങി ഗുണം വന്നു. അപ്പൊ ഇവിടെ പറയുന്നു ഗന്ത്ര അധിഷ്ഠിത അധ്വനി ഏവായം നിഷേധ. അതായത് ഗന്ധാവ് അധ്വനി മാർഗത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ നിഷേധം വരത്തുള്ളൂ. എന്ന് വെച്ചാൽ വഴി നടക്കുന്നയാള് വഴിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലേ നിഷേധം വരത്തുള്ളൂ. എന്നുവെച്ചാൽ രാമ പന്ഥാനം ഗച്ഛതിന്ന് പറഞ്ഞാൽ രാമൻ ശരിയായ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയിലൂടെ തന്നെ രാമൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നടക്കുന്നതിൻ്റെ കർമ്മം എന്തായി? പന്ഥ. അവിടെ ദ്വിതീയ വന്നു, കർമ്മണി ദ്വിതീയ എന്ന് പറയുന്നത് ഗന്ധ്ര അധിഷ്ഠിത അധ്വനി. ഗന്ധാവ് അധിഷ്ഠിതമായിരിക്കുന്ന അധ്വാവിലാണ് അയം നിഷേധ, ഈ നിഷേധം വരുന്നത്. രാമ പന്ഥാനം ഗച്ഛതി എന്ന് പറയുന്നിടത്ത് ആരാണ് ഗന്ധാവ്? രാമൻ വഴിയിൽ നടക്കുകയാണ്. അപ്പൊ ഇവിടെ നിഷേധിച്ചു എന്താണ്? അനധ്വനി. അവിടെ ചതുർത്ഥി വരാൻ പാടില്ല. ദ്വിതീയ വരുന്നതിന് വേറെ സൂത്രമുണ്ട്, ഏതാണ്? കർമ്മണി ദ്വിതീയ. അപ്രകാരം വന്നോളും ഈ സൂത്രപ്രകാരം ദ്വിതീയ ചതുർത്ഥി രണ്ടും കൂടെ വരത്തില്ല. എന്തുകൊണ്ട്? വഴി നടക്കുന്നയാള് വഴിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു വാർത്തയുണ്ട്, ആസ്ഥിത പ്രതിഷേധോ വക്തവ്യ. വാർത്തകാരൻ പറഞ്ഞ ഈ സൂത്രത്തിൽ അതുകൊണ്ടാണ് ഈ അർത്ഥം വന്നത്. ആസ്ഥിത എന്ന് വെച്ചാൽ പ്രാപ്ത. വഴിയാത്രക്കാരൻ വഴിയെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആസ്ഥിതനാണെങ്കിൽ നിഷേധിക്കണം. എന്ത് നിഷേധിക്കണം? ദ്വിതീയ ചതുർത്ഥിയെ ഒരുമിച്ച് ഉള്ളതിനെ നിഷേധിക്കും. പിന്നെ ഏത് മാത്രമേ ഒരാവൂ, അതിന് വേറെ സൂത്രമുണ്ട്. നാസ്തിത പ്രതിഷേധോ വക്തവ്യ എന്ന് വെച്ചാൽ പ്രാപ്ത പ്രതിഷേധം. ദന്താവ് വഴിയെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിഷേധിക്കണമെന്ന് പറയുന്നതിന് ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? ഒരാള് ഇവിടെ നിന്ന് കരുനാഗപ്പള്ളിക്ക് പോവുകയാണ്, വഴിയുണ്ട്, അയാൾ വഴിയെ നടന്നു പോവുകയാണ് ശരിയായ വഴിയിലൂടെ ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? പന്ഥാനം ഗച്ഛതി. എങ്ങനെ പറയാൻ പാടില്ല? പഥേ ഗച്ഛതി എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അയാൾ ശരിയായ വഴിക്കാ പോകുന്നു. പക്ഷെ ഇയാൾ കരുനാഗപ്പള്ളിക്ക് പോകാനായിട്ട് ഇവിടുന്ന് തിരിച്ചിട്ട് പോയത് ആലപ്പാട്ടേക്ക് പോയി, വഴി മാറിപ്പോയി. തിരിച്ചവിടെ നിന്ന് കരുനാഗപ്പള്ളിയിലുള്ള വഴിയിലേക്ക് കയറാൻ വേണ്ടി യാത്ര ചെയ്യണമെങ്കിൽ അത് എന്താണ്? ദന്താവ് വഴിയിൽ അധിഷ്ഠിതനല്ല, മാറിയ വഴിയിൽ നിന്ന് ശരിയായ വഴിയിലേക്ക് വരികയാണ്. അവിടെ എന്ത് ചെയ്യാം? ചതുർത്ഥി പ്രയോഗിക്കാം. ഞാൻ അടുത്ത് പറയുന്നത്, യഥാതു ഉത്പഥാത് പന്ഥ ഏവ ആക്രമിതും ഇഷ്യതേ തഥാ ചതുർത്ഥി ഭവത്യേവ ഉത്പഥേന പഥേ ഗച്ഛതി. യഥാ അവിടെയും ചേർത്തുകൊണ്ട് എന്താണ്? ഗന്ധാവ് എപ്പോഴാണോ ഉത്പഥാ എന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയിൽ നിന്ന് പന്ഥ ഏവ ആക്രമിതും ഇഷ്യത്തെ. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ക്രമപാദവിക്ഷേപേ. ആക്രമിക്കുക എന്ന് വെച്ചാൽ നടക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നമ്മൾ സാധാരണ പറയുന്ന ആക്രമമൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഗന്ധാവ് തെറ്റായ വഴിയിൽ നിന്നും ശരിയായ വഴിയിലേക്ക് ആക്രമിതും നടക്കുന്നതിന് ഇഷ്യത, അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതിന് എപ്പോഴാണോ ഇഷ്ടപ്പെടുന്നത് എന്നുവെച്ചാൽ അയാളിപ്പോ ശരിയായ വഴിയിലല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, തെറ്റായ വഴിയിൽ നിന്നും ആലപ്പാട്ട് നിന്ന് കരുനാഗപ്പള്ളിക്കുള്ള വഴിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. അങ്ങനെ വരുമ്പോ തഥാ അപ്പോ ചതുർത്ഥി ഭവത്തിയോ, കാരണം അതിനെ നിഷേധിച്ചില്ല, ആസ്ഥിത പ്രതിഷേധം എന്ന് പറഞ്ഞത്. മാർഗത്തെ കുറിക്കുന്ന വഴി ശബ്ദത്തിൽ ചതുർത്ഥി പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വഴിയിലാണെങ്കിലല്ല, ഉത്പഥത്തിൽ നിന്ന് വഴിയിലേക്ക് വരുന്ന ഭാഗത്താണെങ്കിൽ. എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട് എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയുമൊക്കെ തലപുണ്ണാക്കേണ്ട ആവശ്യം എന്തോന്നു. അങ്ങനെയുള്ള പ്രയോഗമുണ്ട്. എങ്ങനെ? ഉത്പഥേന പഥേ ഗച്ഛതി. ഇവിടെ പഥേ എന്ന് പറയുന്ന ഏത് വ്യക്തിയാണ്? ഏതിന്റെ? സപ്തമി അല്ലേ? സപ്തമി എങ്ങനെ? അപ്പൊ പിന്നെ ഉത്പഥേന എന്ന് പറയുന്നതോ ഏതിന്റെ? തൃതിയിൽ എങ്ങനെ വരണം? ഉത്പന്ന തൃതിയിൽ എങ്ങനെ വരണം? പഥേനാന്ന് വരുമോ പഥ എന്ന് വരുമോ? തൃതിയ പതിൻ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? പിന്നെ അതായത് പതിൻ ശബ്ദത്തിന് സമാസത്തിൽ വരുമ്പോൾ സമാസാന്തം വരും. സമാസാന്തം അത് അകാരാന്തമായി മാറും. പന്ധ എന്ന് പറയുന്നിടത്ത് എന്ത് അന്തമാണ്? നകാരാന്തം. അത് തന്നെ അകാരാന്തമായി രാജൻ ശബ്ദം അതിരാജ. രാജൻ ശബ്ദത്തിന്റെ പ്രഥമ എങ്ങനെയാണ്? രാജാ രാജാനോ എന്നാണ്. പക്ഷെ അതിരാജ എന്ന് വരുമ്പം അകാരാന്തമാവും. അതിന് സമാസാന്തം എന്ന് വരും. സമാസത്തെ പഠിക്കും. ഇവിടെ പതിൻ ശബ്ദമാണെങ്കിൽ പന്ധ എന്ന് വരും. പക്ഷേ സമാസാന്തത്തിൽ വരുമ്പോൾ അകാരാന്തമായി ഉത്പഥം എന്നോ ഉത്പഥ എന്നോ വരാം. വിശേഷണം അനുസരിച്ച് വരും. അതുകൊണ്ടാണ് ഇവിടെ ഉത്പഥേനാന്ന് തൃതിയാവുന്നത്. എന്ന് വെച്ചാൽ തെറ്റായ വഴിയിൽ നിന്ന് പഥേ ശരിയായ വഴിയിലേക്ക് പോകുന്നു എന്ന് വരുന്നിടത്ത് നിഷേധിക്കുന്നില്ല എന്ന് വെച്ചാൽ ചതുർത്ഥി വരാം, ദ്വിതീയം വരാം. ദ്വിതി എന്ന് അങ്ങനെ വരും. ഉത്പഥേന സന്ധാനം ഗച്ഛതി അങ്ങനെയും വരാം. അതിനുള്ള പറഞ്ഞിരിക്കുന്നു യഥാ യഥാ തു ഉത്പഥാ. എപ്പോഴാണോ ഉത്പഥത്തിൽ നിന്നും പന്ധ ഏവ അക്രമിതം ഇഷ്യതേ, വഴിയെ നടക്കാൻ താല്പര്യപ്പെടുന്നത് ഇച്ഛിക്കുന്നത് വഴി ഇച്ഛിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ പന്ധ എന്ന് പറഞ്ഞത്. തഥാ അപ്പോൾ ചതുർത്ഥി ഭവത്തി വാ, ചതുർത്ഥി വരാം. ഉദാഹരണം പറയുന്നു ഉത്പഥേന പഥേ ഗച്ഛതി, അല്ലെങ്കിൽ ഉത്പഥേന പന്ധാനം ഗച്ഛതി, അങ്ങനെ പ്രയോഗിക്കാം. പഥ